ഭാഷ്യം അധ്യായം പാദം രണ്ട് അധികരണം ആറ് സൂത്രം ഇരുപത്തൊന്ന്. അദൃശ്യത്വാദി ഗുണകോ ധർമ്മോക്തേഹി അദൃശ്യത്വ അധികരണം. ഇത് മുണ്ഡക ഉപനിഷത്തിലെ വാക്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ അധികരണത്തിലെ ചർച്ച. അധപര അക്ഷരം അധിഗമ്യതേ യത് തത് അദൃശ്യം അഗ്രാഹ്യം അഗോത്രം അവർണം അചക്ഷുശ്രോത്രം തത് അപാണിപാദം നിത്യം മിഥം സർവഗതം സസൂക്ഷ്മം തദവ്യം യദ്ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ ഇതി ശ്രൂയതേ. ഇതാണ് ഈ അധികരണത്തിലെ വിഷയവാക്യം. ഈ വാക്യത്തെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ ചിന്തിക്കുന്നത്. അധ പര, ഇതിനു മുമ്പ് കർമ്മത്തെ ഉപാസനകളെയും കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് തുടങ്ങിയാണ് അധപ്പര. ഇനി പരാവിദ്യയെക്കുറിച്ച് പറയുകയാണ്. എന്താണ് പരാവിദ്യ? ഏയ തത് അക്ഷരം അധിഗമ്യതേ. ഏതൊരു വിദ്യ കൊണ്ടാണോ തദക്ഷരം, അക്ഷരമായിരിക്കുന്ന പരബ്രഹ്മം അധിഗമ്യതേ അറിയപ്പെടുന്നത്, പരബ്രഹ്മത്തെ അറിയുന്നതിനുള്ള വിദ്യ, അതെന്താണെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. അതിനെ പറയുന്നു ഏത് തത് അദൃശ്യം. അത് ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു. അദൃശ്യം ചാദൃശ്യം, ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാതിരിക്കുന്നത്. അഗ്രാഹ്യം, ഗ്രാഹ്യമല്ലാതിരിക്കുന്നത്, കർമ്മേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാതിരിക്കുന്നത്. അഗോത്രം, ഗോത്രം എന്ന് പറഞ്ഞാൽ അന്വയം, ഒരു പരമ്പര, അതില്ലാതിരിക്കുന്നത്. ഒരു കാരണം, തുടർച്ചയായ ഒരു കാരണം അത് കാണിക്കാൻ കഴിയാത്തത്. അവർണം, പ്രത്യേകിച്ച് നിറമില്ല, സ്ഥൂലത്വാദി ധർമ്മങ്ങളില്ല, വർണ്ണങ്ങളില്ല, നിറങ്ങളില്ല. ആ ചക്ഷുശ്രോത്രം, ചക്ഷുരേന്ദ്രിയമില്ല, ശ്രോത്രേന്ദ്രിയമില്ല, ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുകയാണ്. തത് അപാണിപാദം, പാണിപാദങ്ങളില്ല, എന്നുവെച്ചാൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒന്നുമില്ല, നിത്യമാണ്. വിഭു വിവിധം ഭവതി ഇതി വിഭു, നാനാ ജീവന്മാരായി ഭവിച്ചിരിക്കുന്നത് അത് തന്നെ ബ്രഹ്മം തന്നെയാണ്. നാനാ രൂപത്തിൽ ഭവിച്ചിരിക്കുന്നത് സർവഗതം സർവവ്യാപിയായിരിക്കുന്നത് സസൂക്ഷ്മം. അത് സൂക്ഷ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം ഒന്ന് സ്ഥൂലമായിരിക്കണമെങ്കിൽ അതിന് സൂക്ഷ്മമായ കാരണം വേണം. അതാണ് പ്രകൃതിയുടെ നിയമം. ഇപ്പൊ ആകാശത്തിൽ നിന്ന് വായു ഉണ്ടാകുന്നു എന്ന് പറയുന്നു, ആകാശ വായുവിനേക്കാൾ സൂക്ഷ്മമാണ്. വായുവിൽ നിന്ന് അഗ്നി എന്ന് പറയുന്നു, അഗ്നിയേക്കാൾ സൂക്ഷ്മമാണ് വായു. അഗ്നിരാപഹ, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തേക്കാൾ സൂക്ഷ്മമാണ് അഗ്നി. അഭ്യ പൃഥിവി പറയും, ജലത്തിൽ നിന്ന് പൃഥിവി. അപ്പൊ പൃഥിവിയേക്കാൾ സൂക്ഷ്മമാണ് ജലം. അങ്ങനെ സൂക്ഷ്മം ആണ് സ്ഥൂലത്തിന് കാരണം. ഒന്ന് സ്ഥൂലമാകണമെങ്കിൽ അതിന് പിന്നെ സൂക്ഷ്മമായ ഒരു കാരണം വേണം. ഇത് പറയുന്നത് എന്താണ്? ഇത് സുസൂക്ഷ്മം എന്ന് പറയുന്നത്, ഇതിന് അങ്ങനെ ഒരു സൂക്ഷ്മമായ കാരണമില്ല. അതുകൊണ്ട് ഇതിന് അസുസൂക്ഷ്മം എന്ന് പറയുന്നു. സൂക്ഷ്മത്തെ ഒന്നുകൂടി വിശേഷിപ്പിച്ചു, തതവ്യം. അതിന് ഒരു തരത്തിലുള്ള നാശം സംഭവിക്കുന്നില്ല, പലതരത്തിലുള്ള നാശങ്ങളെ കുറിച്ച് പറയും ഭാഷകാരൻ. ഇപ്പം സമ്പത്ത് ക്ഷയിച്ചു പോയ രാജാവ് ക്ഷയിച്ചു എന്ന് പറയുന്നു, പലതരത്തിലും. കാരണം ഒരു തരത്തിലുള്ള ക്ഷയവും ഇതിന് സംഭവിക്കുന്നില്ല. യദ്ഭൂതയോനിം, എല്ലാ ഭൂതങ്ങൾക്കും കാരണമായിരിക്കുന്നത്, അങ്ങനെയുള്ള ബ്രഹ്മത്തെ യയ, ഏതൊരു വിദ്യ കൊണ്ടാണോ ധീരാഹ വിവേകികൾ പരിപശ്യന്തി സാക്ഷാത്കരിക്കുന്നത്, ആ വിദ്യ അതാണ് പരാവിദ്യ. അങ്ങനെ രണ്ടായി തിരിക്കുന്നു, ഒന്ന് പരാവിദ്യയും മറ്റൊന്ന് അപരാവിദ്യ. അപരാവിദ്യ എന്ന് പറയുന്നത് കർമ്മ ഉപാസനകളെ സംബന്ധിച്ചുള്ളത്. പരാവിദ്യ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ്, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം, ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മബോധം, ബ്രഹ്മജ്ഞാനം, അത് പരാവിദ്യ. ഇങ്ങനെ രണ്ടായി പറയുന്നു. ഇത് ശ്രൂയത്തെ അങ്ങനെ മുണ്ടകത്തിൽ പറയുന്നു. ഈ മുണ്ടകത്തിന്റെ ഭാഷ്യം, ഉപനിഷത്തിന്റെ ഭാഷ്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ ഭാഷ്യകാരൻ ഇതിനെല്ലാം വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഈ മന്ത്രത്തെ ഓരോ പദങ്ങളെയും. അതനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇത് വിശദീകരിച്ചത്. ഇവിടെ ഭാഷ്യകാരൻ അതിനെ വ്യാഖ്യാനിക്കുന്നില്ല, മന്ത്രം മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഭാഷ്യത്തെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിലിപ്പോ ഈ ഇരിക്കുന്ന പുസ്തകത്തിലാണെങ്കിൽ മൂന്ന് വ്യാഖ്യാനമാണ് പ്രധാനമായിട്ട്. ഭാഷ്യരത്നപ്രഭ, അത് ആണ് ഇതിലെ സരളമായ വ്യാഖ്യാനം. മനസ്സിലാക്കാൻ എളുപ്പമുള്ള വ്യാഖ്യാനം അതാണ്. പിന്നെ വരുന്നത് ഭാമതി, വാചസ്പതി മിശ്രൻ, വലിയ പാണ്ഡിത്യ പൂർണമായ വ്യാഖ്യാനമാണ്. അതിനുതന്നെ പല വ്യാഖ്യാനങ്ങളുണ്ടായി, കാരണം അതത്രയും ഗഹനമാണ് ആ വ്യാഖ്യാനം. അത്ര എളുപ്പം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, എന്നാൽ വളരെ ഗൗരവമുള്ളതുമാണ്. പിന്നെ വരുന്നത് ന്യായനിർണയം, എല്ലാം ഭാഷ്യത്തിനെല്ലാം വ്യാഖ്യാനിച്ച ആനന്ദഗിരി വ്യാഖ്യാനമാണ് ന്യായനിർണയം. ഇതാണ് ഇതിൽ വരുന്ന, അല്ലാതെ ഉള്ള വ്യാഖ്യാനങ്ങളോടുകൂടി വേറെ പുസ്തകങ്ങളുണ്ട്. പ്രധാനമായിട്ട് ബ്രഹ്മസൂത്രം രണ്ടു തരത്തിലാണ്, ഒന്ന് ഭാഷ്യരത്നപ്രഭ, ഭാമതി, ന്യായനിർണയം. മറ്റൊന്ന് പ്രസിദ്ധമായി കിട്ടുന്നത് ഭാമതിയും അതിൻ്റെ രണ്ട് വ്യാഖ്യാനങ്ങളും, കൽപ്പത്തൊരു പരിമളം എന്ന് പറയുന്ന രണ്ട് വ്യാഖ്യാനങ്ങൾ. അതും വളരെ വലുതാണ്. ഒരായുസ് കൊണ്ടൊന്നും ഒരാൾക്ക് ഈ വ്യാഖ്യാനങ്ങളൊന്നും വായിച്ചു തീർക്കാൻ അത്ര എളുപ്പമല്ല. അത്രയും വളരെ വിസ്തൃതമായ വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ ഇതിൻ്റെ വ്യാഖ്യാന ഭേദങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഭാഷ്യത്തിൻ്റെ വളരെ ലഘുവായ സരളമായ ആശയം മാത്രം നമ്മൾ പറഞ്ഞു പോവുകയാണ്. സാറിന് ഈ ഒരു സാമ്പ്രദായികമായ പഠനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യാഖ്യാനം കൂടെ വായിച്ച് വിശദീകരിക്കണമെന്നാണ്, എന്നാണ് വൈപ്പ്. നോർത്തിന്ത്യയിലൊക്കെ ഭാഷ്യം മാത്രമായിട്ട് അങ്ങനെ ചർച്ച ചെയ്യത്തില്ല. ഒരു വ്യാഖ്യാനം ഭാഷ്യം വായിക്കണം, പിന്നെ അതിൻ്റെ ഒരു വ്യാഖ്യാനം വായിക്കണം, പിന്നെ അതിനെ വിശദീകരിക്കണം. എന്നാലേ ഭാഷ്യ പൂർണ്ണമാകുമെന്നാണ് ഒരു ധാരണ. വടക്കേന്ത്യയിൽ ഇതൊക്കെ പഠിക്കുന്നവർ അങ്ങനെയാണ് പഠിച്ചു വരുന്നത്. ഇതിവിടെ ഇപ്പൊ പറയാൻ കാരണം, നമ്മൾ ഭാഷ്യമേ വായിച്ചു പോകുന്നുള്ളൂ, ഇതിന്റെ വ്യാഖ്യാനമൊന്നും വായിക്കുന്നില്ല. അപ്പൊ ഈ ഭാഷ്യ വിശദീകരണം കേൾക്കുന്നതിൽ വിവരമുള്ള ആൾക്കാരും ഉണ്ട്. ചിലരിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ പറയുന്ന ഈ വ്യാഖ്യാനങ്ങളിലുള്ള അർത്ഥം അല്ലാത്ത അർത്ഥങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഭാഷ്യരത്നപ്രഭ, ഭാമതി, ന്യായനിർണയം മൂന്നിലും ഇല്ലാത്ത അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നെക്കുറിച്ചുള്ള ആരോപണം. അത് പറയണമെങ്കിൽ എന്തായാലും ഇത് മൂന്നും നോക്കുന്നവരായിരിക്കും, സംസ്കൃതമായി പരിചയമുള്ളവരും പിന്നെ ഇത് പഠിച്ചിട്ടുള്ളവരും ആയിരിക്കും. അല്ലാത്തവർക്ക് അത് പറയാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, വിവരമുള്ളവരും ഉണ്ടെന്നതിന്. പിന്നെ ഇത് കേട്ടിട്ട് എന്നെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നവരല്ല. ഭാഷ്യത്തിൽ ഈ വ്യാഖ്യാനങ്ങളില്ലാത്ത അർത്ഥം പറയുന്നുണ്ട്. ഇപ്പൊ ഈ മന്ത്രത്തിന്റെ വ്യാഖ്യാനം കേട്ടാലും അവരത് തന്നെ ചോദിക്കും. കാരണം ഈ മന്ത്രം ഇപ്പോ വ്യാഖ്യാനിച്ചതുപോലെ അല്ല ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പലയിടത്തും ഉണ്ടാ വ്യത്യാസം. ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഒന്ന് അവർണം എന്ന് പറയുന്നു. എന്റെ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അവർണം എന്ന് വെച്ചാൽ വർണ്ണമില്ലാത്ത ബ്രാഹ്മണത്വാദി വർണ്ണമില്ലാത്തത്. അത് ശരിയാണോ പറയുന്നത്? തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ അർത്ഥം പറഞ്ഞ എങ്ങനെ? ബ്രാഹ്മണത്വാദി വർണ്ണം എന്നല്ല, വർണ്ണം എന്ന് വെച്ചാൽ നിറം, നിറമില്ലാത്തത്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? കാരണം ഇവിടെ വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുന്ന അവർണം എന്ന് വെച്ചാൽ നിറം, ബ്രാഹ്മണാദി വർണ്ണമില്ലാത്തത്. അത് ശരിയാണ്. ബ്രഹ്മത്തിന് ബ്രാഹ്മണൻ ക്ഷത്രിയ ഇങ്ങനെ വർണ്ണങ്ങളൊന്നുമില്ല. പക്ഷെ അർത്ഥം പറഞ്ഞപ്പോ എന്തു പറഞ്ഞു? അത് നിറമില്ലാത്തതെന്നു പറഞ്ഞു. അപ്പോ ഈ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരാൾ ചോദിക്കുന്നേ തെറ്റു പറയാൻ പറ്റില്ല എന്താ അങ്ങനെ പറഞ്ഞത്. അതിവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാനതൊന്നും പറയാൻ പോയിട്ടില്ല, കാരണം എന്തിനാ വെറുതെ പറഞ്ഞ ആൾക്കാരുടെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാകും. ഈ പറയുന്നതന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിയാണ് ആൾക്കാരിരിക്കുന്നത്. അടുത്ത് പിന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കണ്ട. വിഭു, ഇവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്ന വിഭു എന്ന് പറഞ്ഞാൽ പ്രഭു എന്നാണ്. പ്രഭു എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ ഈശ്വരൻ എന്നാണ്. പക്ഷെ നമ്മളിപ്പോ എങ്ങനെയാ അത് വിശദീകരിച്ചത്? ഇപ്പൊ പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മ ആണോ? ആ അതെ, നാനാരൂപത്തിൽ ഭവിച്ചിരിക്കുന്നത് ബ്രഹ്മാവ് തുടങ്ങി സ്തംഭം വരെ നാനാജീവരൂപത്തിൽ ഭവിച്ചിരിക്കുന്നതാണ് വിഭു എന്ന് പറയുന്നത്. അപ്പൊ അതിവിടുത്തെ വ്യാഖ്യാനവുമായിട്ട് യോജിക്കുന്നതല്ല. ഫലത്തിൽ ഒന്ന് തന്നെയാണ്, പക്ഷേ ഈ വ്യാഖ്യാതാക്കളാണെങ്കിലോ ഭാഷ്യരത്നം പ്രഭ എഴുതിയിരിക്കുന്നു ഗോവിന്ദ യതി ഗിരി എന്നൊക്കെ പറയുന്നു. അദ്ദേഹം വളരെ പ്രാചീനനാണ്, ഭാമതീകാരൻ അതിലും പ്രാചീനനാണ്. ന്യായനിർണയം എഴുതിയിരിക്കുന്ന ആള് ആനന്ദഗിരി അതിലും പഴക്കമുള്ള ആളാണ്. ചെല്ലു പറയുന്നു അത് ഭാഷ്യകാരന്റെ ശിഷ്യൻ തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നവരുണ്ട്, കാരണം എല്ലാ ഭാഷ്യങ്ങൾക്കും വ്യാഖ്യാനം എഴുതിയ ആളാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രാചീനന്മാരായ അവരുടെയൊക്കെ പാണ്ഡിത്യവും സമ്പ്രദായത്തെ കുറിച്ചുള്ള അറിവൊക്കെ വെച്ചപ്പോൾ നമ്മളെല്ലാം വെറും നിസ്സാരന്മാരാണ്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെ വിട്ടിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ചു? ഇവരെക്കാളുമൊക്കെ വലിയ അറിവുള്ള ആളാണോ, ഇവരെക്കാളുമൊക്കെ വലിയ അറിവ് നമുക്കുണ്ടോ എന്നൊക്കെ സംശയിച്ചു. അങ്ങനെയാണ് ചിലർ ചോദിക്കുന്നത്, എന്തുകൊണ്ടങ്ങനെ വ്യാഖ്യാനിച്ചു? അഗോത്രം വംശശൂന്യം അവർണം ജാതിഹീനം എന്നൊക്കെയാണ് ആനന്ദഗിരി വ്യാഖ്യാനിച്ചിരിക്കുന്ന അവർണം ജാതിഹീനം. ഭാഷ്യരത്നപ്രഭയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്ന വർണ്ണോ ബ്രാഹ്മണത്വാദി ജാതി തദ്ഹീനം. ഇപ്പൊ നിറമില്ലാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആൾക്കാർ ചിരിക്കത്തില്ല. പല ഭാഗങ്ങളിലും ഇങ്ങനെ വരും. ഞാനും ആലോചിച്ചിട്ടുണ്ട് ഇവരെല്ലാം എന്താ ഇങ്ങനെ ഇത് വ്യാഖ്യാനിച്ചത്, എന്താണ് അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇത് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഈ മുണ്ടകത്തിലെ മന്ത്രം എങ്ങനെയാണോ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച ആ രീതിയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ച പോലെ ഭാഷ്യകാരൻ അവിടെ അവർണമെന്ന് പറയുന്നതിന് വർണ്ണമില്ലാത്തത്, വിഭവം എന്ന് പറയുന്നതിന് നാനാരൂപത്തിൽ ഭവിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഈ മന്ത്രത്തിലെല്ലാം മുമ്പ് വന്ന മന്ത്രഭാഗങ്ങളിലുമെല്ലാം ഇനി വരാൻ പോകുന്നിടത്തുമെല്ലാം നമ്മളർത്ഥം പറയുന്നത്. ഇങ്ങനെ ചിലർ ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇത് പറയേണ്ട കാര്യമില്ല. ഭാഷ്യകാരൻ എങ്ങനെ വ്യാഖ്യാനിച്ചു ആ രീതിയിൽ, അല്ലാതെ ഈ പറയുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചുകൊണ്ടല്ല. ഞാനത് പറയാതിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് ആരും അറിയത്തുമില്ല ഇത് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചതാണോ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചു ഇതൊക്കെ ആരാ നോക്കാൻ പോകുന്നു. നോക്കിയിരുന്നെങ്കിൽ ഇതിനിടയ്ക്ക് ഇവിടുന്ന് ആരെങ്കിലും ചോദിച്ചത് എന്താ അങ്ങനെ എന്ന്. അതിനുവേണ്ടിയൊന്നും ഇവിടെയൊന്നും മെനക്കെടാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. പക്ഷെ ചെല്ലിങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം എന്നോട് എന്താ അങ്ങനെ വ്യാഖ്യാനിച്ചത്, ഭാഷ്യ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കാത്ത രീതിയിൽ എന്തുകൊണ്ട് വ്യാഖ്യാനിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഇത് ഞാൻ പറയുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കും നിങ്ങളവിടെ വന്നൊരു വിവരദോഷി ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചത് തെറ്റാണ് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വ്യാഖ്യാനം എടുത്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ വരും. അതുകൊണ്ട് മാത്രം പറഞ്ഞു. അതായത് ഭാഷകാരൻ വ്യാഖ്യാനിച്ച രീതിയിലല്ല ഈ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഈ മന്ത്രങ്ങളൊന്നല്ല, പല മന്ത്രങ്ങളും. അതിന്റെ താല്പര്യം വരുമ്പോൾ ഒന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും ഭാഷകാരൻ ഈ മന്ത്രങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുമ്പോൾ അത് വിട്ടിട്ട് സ്വന്തമായൊരു വ്യാഖ്യാനം, അതെന്തുകൊണ്ട് ഇവർ ചെയ്തു, പല കാരണങ്ങളും കാണാം. എന്താണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിലും ഉണ്ട് ശരി, ശരിയില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭാഷ്യം ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ വിഭു എന്നുള്ളതിന് പ്രഭു എന്നർത്ഥം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പ് ഇത് ചർച്ച ചെയ്തവർക്ക് സംശയം തോന്നുന്നു അതെന്താ പ്രഭു എന്നർത്ഥം പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഭാഷ്യം നോക്കും അതെന്താ അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ പ്രഭു എന്നുള്ള അർത്ഥം പറഞ്ഞിരിക്കുന്നു. പ്രഭു എന്ന് വെച്ചാൽ ഈശി തന്നെയാണ്. പിന്നെ ഈ വ്യാഖ്യാതാക്കൾ ഓരോ സമ്പ്രദായങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഭാമതി പ്രസ്ഥാനം, വിവരണ പ്രസ്ഥാനം എന്നെല്ലാം പറയുന്നു. അപ്പൊ അത് ഭാഷ്യത്തെ ആശ്രയിച്ചാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അവരുടെ സ്വന്തമായൊരു കാഴ്ചപ്പാടാതി വരും. പൂർണമായും അത് ഭാഷ്യത്തെ പിന്തുടരുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് ബ്രഹ്മസൂത്രത്തെ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ അത് ഭാഷയുമായി പൂർണ്ണമായി യോജിച്ചു പോകത്തില്ല. അതിനൊരു ഉദാഹരണം കൂടെ ആയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇവിടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭാമതി, ഭാമതികാരൻ പറയുന്നത്, ഭാമതികാരനാണ് ഇതിനെ യോഗവുമായിട്ട് കൂടുതൽ കൂട്ടിച്ചേർത്തത്. ജ്ഞാനമെന്ന് പറയുന്നത് സമാധിയിൽ ഉണ്ടാകുന്ന പ്രജ്ഞയാണ് എന്ന് വ്യാഖ്യാനിച്ചത് ഭാമതികാരനാണ്. യോഗസൂത്രമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് വ്യാഖ്യാനിച്ചത്. പക്ഷെ ഞാൻ സമാധിയിലുണ്ടാകുന്ന ഒരു പ്രജ്ഞയാണെന്ന് ഭാഷ്യകാരൻ പറയുന്നത്. ഇനി അങ്ങനെ പറഞ്ഞില്ല എന്ന് വിചാരിച്ച ഒരാൾക്ക് വ്യാഖ്യാനിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ വ്യാഖ്യാനിക്കാം. അതിന് പറയുന്ന സമാധാനം എന്താണ്? ഭാഷ്യകാരൻ എവിടെ എത്തിയോ അവിടെ നിന്ന് മുമ്പോട്ട് പോവുക. അതാണ് ഭാഷ്യകാരൻ അങ്ങനെ സമാധി വരെ എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് വ്യാഖ്യാതാപം ചെയ്യുന്നു. സമാധിയിലെത്തിയിട്ട് പറയുന്നു. അതിന് ഭാമതിയുടെ വ്യാഖ്യാതാക്കളും എല്ലാം സമർത്ഥിക്കുന്നുണ്ട്. അതിന് ഭാഷ്യത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അവർ പറയുന്നു ഭാഷ്യത്തിൽ അതിനെ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ്. ആ ഭാഗം വരുമ്പോൾ പറയാം. ആ സൂത്രം നമ്മൾ വിശദീകരിക്കുമ്പോൾ അവിടെ പറയാം. അതുകൊണ്ട് പ്രജ്ഞ സമാധിയിലുണ്ടാകുന്ന പ്രജ്ഞയാണ് ജ്ഞാനം. പക്ഷെ ഭാഷ്യകാരൻ പല സന്ദർഭങ്ങളിലും ഇവിടെ ഈ മുണ്ടകത്തിൽ തന്നെ ഈ പരാപര വിദ്യകളെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ അധപര അക്ഷരം അധികമ്യത ഇവിടെ തന്നെ ഭാഷ്യകാരൻ കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നു. കർമ്മത്തെ കുറിച്ച് എന്താണ്? ശ്രുതിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. അഗ്നിഹോത്രം, ജുഹുണ്ടാകും, ജ്യോതിഷ്ഠോമം ചെയ്യണം, ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകും. ജ്ഞാനം ഉണ്ടാകുന്നതോടുകൂടി തീരുന്നില്ല. കാരണം വേദവാക്യത്തെ ശ്രവിക്കുന്ന ഒരാളാണ്, ആ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ശബ്ദാർത്ഥ ജ്ഞാനം വേണം, അതിൽ ശ്രദ്ധ വേണം, പല കാര്യങ്ങളും വേണം. ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടെ തീരുന്നുണ്ട്. അറിവുണ്ടാവുന്നു, പിന്നെ അയാൾക്ക് അനുഷ്ഠാനം വേറെയുണ്ട്, പ്രവർത്തിക്കണം, പിന്നെ ഈ സാധനങ്ങളെല്ലാം സംഘടിപ്പിക്കണം, വൃത്തിക്കുകൾ വേണം, യജമാനം വേണം, കർമ്മം ചെയ്യുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടി. അപ്പൊ അപ്പോൾ അവിടെ ജ്ഞാനം കൊണ്ട് തീരുന്നില്ല, പിന്നെ ഒരുപാട് പണിയെടുക്കണം, എന്നാലേ യാഗം പൂർത്തിയാകും. അപ്പം ജ്ഞാനം എന്ന് പറയുന്ന അവിടെ അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. അപ്പോൾ പരാവിദ്യയും അപരാവിദ്യയും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മളതവിടെ ചർച്ച ചെയ്തതാണ്, എന്നാലും ഒരു കൂടി പറയണം. അവിടെ ചർച്ച ചെയ്യുന്ന ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പോൾ അപരാവിദ്യയെ സംബന്ധിച്ച് എന്താണ്? ജ്ഞാനം മാത്രം പോരാ, അവിടെ അറിവുണ്ടായി, അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയും കഴിഞ്ഞ് പിന്നെ ഫലം, അതാണ് ആവശ്യം. പരാവിദ്യയെ സംബന്ധിച്ചോ അവിടെ ഭാഷ്യകാരൻ പറയുന്നത്, അവിടെ വാക്യാർത്ഥജ്ഞാനത്തിനപ്പുറമൊന്നുമില്ല. ഒരാൾ ആ വാക്യത്തിൻ്റെ അർത്ഥത്തെ ശരിയായി ബോധിച്ചോ, അവിടെ പറയുന്നു അവിടെ അനുഷ്ഠാനാന്തര അപേക്ഷ നാസ്തി, മറ്റെന്തെങ്കിലും ഒരു അനുഷ്ഠാനം പിന്നെ അവിടെ ശേഷിക്കുന്നു അയാളെ ബോധിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ. വാക്യശ്രവണത്തിൽ നിന്ന് തന്നെ ജ്ഞാനമുണ്ടാകുന്നു. ഫലമോ വിശേഷിച്ച് പിന്നീട് ഒരു ഫലത്തെയും അയാൾ അപേക്ഷിക്കുന്നില്ല. കാരണം ജ്ഞാനം വാക്യത്തിൽ നിന്നുണ്ടായി, ജ്ഞാനം കൊണ്ട് പരമാവധി സംഭവിക്കുന്നുണ്ട്. ആ ജ്ഞാനം നാശം മറ്റൊന്നുകൂടെ സംഭവിക്കാനുണ്ട്. അപ്പൊ ഇതാണ് പരാവിദ്യയും അപരാവിദ്യയും തമ്മിലുള്ള വ്യത്യാസം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഷ്ഠാനത്തെ അപേക്ഷിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജ്ഞാനമല്ല. അവിടെ പറയുന്നു അത് വാക്യശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ജ്ഞാനമാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായി അവിടെ പറയുന്നു. അതാണ് ഭാഷ്യകാരന്റെ ശൈലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാഷ്യ പ്രക്രിയ എന്ന് പറയുന്നത് അതാണ്. അതല്ലാതെ മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നത് വ്യാഖ്യാതാക്കൾ ഉണ്ടാക്കിയെടുത്ത പ്രക്രിയയാണ്. ഈ അദ്വൈതത്തെ സംബന്ധിച്ച് തന്നെ വളരെ പ്രൗഢങ്ങളായ ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഈ പാണ്ഡിത്യം എന്ന് പറയുന്നത് എന്താണ്? അത് പദപദാർത്ഥ ജ്ഞാനമാണ്, വാക്യാർത്ഥ ജ്ഞാനമാണ്, പിന്നെ വാദത്തിനുള്ള സാമർഥ്യമാണ്. അങ്ങനെ വരുന്നിടത്തെല്ലാം ഭാഷ്യകാരൻ പറയുന്ന തരത്തിൽ ഒരു ആത്മബോധം അവർക്കുണ്ടായിക്കൊള്ളണമെന്നുണ്ട്. അപ്പൊ അവര് പാണ്ഡിത്യോചിതമായ രീതിയിൽ വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് നമ്മളിവിടെ പിന്തുടരുന്നത് ഭാഷ്യ ശൈലിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവിടെയെല്ലാം നമ്മൾ ഭാഷ്യം പരിശോധിച്ചു നോക്കണം. ഭാഷ്യത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് പരിശോധിച്ചു നോക്കണം. പക്ഷെ ചതുസൂത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പൂർണ്ണമായും ഭാഷ്യ ശൈലിയല്ല നമ്മൾ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഭാമതി ശൈലി അനുസരിച്ചിട്ടാണ് വ്യാഖ്യാനിച്ചത്. എന്നുവെച്ചാൽ അവിടെ സമാധിയും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് കാരണം അത് നമ്മുടെ തുടക്കമായിരുന്നു. തുടക്കം എന്ന് പറയുമ്പോൾ അന്നത്തെ ഇന്നത്തെ തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ. ഇന്നിപ്പോ എല്ലാവരും മര്യാദക്കാരായി കേട്ടോണ്ടിരിക്കുകയാണ്. അന്നങ്ങനെയല്ല, അന്നെല്ലാവരും വിദ്വാന്മാരായിരുന്നു. അന്ന് പറയുന്ന ഞാനൊഴികെ എല്ലാവരും വലിയ പണ്ഡിതന്മാരായിരുന്നു. അപ്പൊ എന്ത് ചോദിച്ചാലും അത് എന്ത് പറഞ്ഞാലും തർക്കിക്കുമായിരുന്നു. അന്ന് ഇന്ന് പറയുന്ന പോലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ കാണത്തില്ലായിരുന്നു. ഞാൻ പറയുന്നതിനെയും തിരസ്കരിച്ചതിന് എന്നെയും തിരസ്കരിച്ചു. ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരെ ചിലരൊക്കെ പണിഞ്ഞു നോക്കിയാണ്, നടന്നില്ല. അതുകൊണ്ട് അന്ന് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഇതിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്തു. ഞാൻ ബുദ്ധിഭേദം ജനയേ അജ്ഞാന, അജ്ഞന്മാർക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് എന്താണോ നമ്മൾ ധരിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഇതങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നീട് പിന്നീടാണ് ശരിക്കും ഭാഷ്യകാരന്റെ ശൈലിയിലേക്ക് വന്നത്. അതുകൊണ്ട് അത് കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ പൂർണ്ണമായിട്ട് കാരണം പിന്നീട് നമ്മൾ ഉപനിഷത്തുകളെല്ലാം ചർച്ച ചെയ്തു, ഛാന്ദോഗ്യ ഉപനിഷത്തും എല്ലാം ചർച്ച ചെയ്തു. അതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അതിലൂടെ എന്ത് ചർച്ച ചെയ്യുന്നു നമ്മൾ പറയുന്നു, ഇതിലൊന്നും എന്റെ സംഭാവന ഒന്നും തന്നെ ഇല്ല, അത് നിങ്ങൾ ധരിക്കരുത്. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഭാഷ്യകാരന്റെ ഭാഷ്യത്തെ ഞാനങ്ങനെ മനസ്സിലാക്കി അതിനനുസരിച്ച്. അതിൽ മറ്റു വ്യാഖ്യാതാക്കളെ ആശ്രയിക്കുന്ന, കൂടുതലും ആശ്രയിക്കുന്ന ഭാഷ്യത്തെയാണ്. അപ്പൊ ഭാഷ്യത്തെ എങ്ങനെ ആശ്രയിക്കുന്നു, അത് ഉപനിഷത്ത് ഭാഷ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട്. അത് നമ്മൾ ഉപനിഷത്ത് ശരിക്കും ചർച്ച ചെയ്യും. അപ്പൊ ഈ വ്യാഖ്യാതാക്കളോ, അതിനെനിക്ക് സമാധാനം പറയാൻ പറ്റില്ല. കാരണം ഉപനിഷത്ത് ഭാഷ്യം അനുസരിച്ചല്ല ഇവർ പലയിടത്തും വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതെങ്ങനെ സംഭവിച്ചു അതിനൊന്നും എനിക്ക് സമാധാനം പറയാൻ ശേഷിയില്ല. എന്തായാലും അങ്ങനെയാണ് പലയിടത്തും കാണുന്നത്. ഒരുപക്ഷെ അവർ അവരുടേതായ രീതിയിൽ ഇത് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതാകാം. എന്തായാലും നമ്മളിപ്പോൾ പിന്തുടരുന്നത് ഭാഷ്യ ശൈലിയാണ്. ഞാൻ എത്രമാത്രം മനസ്സിലാക്കിയോ അതനുസരിച്ച് എന്നേ പറയാൻ പറ്റൂ. എന്ന് വിചാരിച്ച് ഞാൻ മനസ്സിലാക്കി അബദ്ധമൊന്നും നിങ്ങൾ ധരിക്കണ്ട, അതിനുള്ള അവസരം ഒക്കെ വളരെ കുറവാണ്. അപ്പൊ അതനുസരിച്ച് പറയുമ്പോൾ അതാണ് ഇങ്ങനെ ചിലർ ചോദിച്ചുകൊണ്ട് ഈ ഭാഗത്ത് ഞാനങ്ങനെ വ്യാഖ്യാനിച്ചു എന്നേ ഉള്ളൂ, വിശദീകരിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇവിടുത്തെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ പറയുന്നത് പരാവിദ്യയെക്കുറിച്ച് പറയുന്ന സന്ദർഭമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു അഭ്യർത്ഥന. ഇവിടെ ഇരുന്നിങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ വായും പൊളിച്ചതിന്റെ മുമ്പ് ഇരുന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞ് വേറെയാണെന്ന് ആരുടെ പറയരുത്, ഞങ്ങളിങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറയരുത്, ഞങ്ങളിങ്ങനെ പഠിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു ദോഷമുണ്ട്, പുറത്തിറങ്ങിയിട്ട് ഞങ്ങളെങ്ങനെ പഠിപ്പിച്ചു എന്ന് പറയരുത്. പഠിപ്പിച്ചെങ്കിൽ അതെന്റെ കുറ്റമാണ്, പഠിച്ചെങ്കിൽ അത് നിങ്ങളെ കുറ്റമാണ്. നിങ്ങൾ പഠിച്ചതിന് എന്നെ കുറ്റപ്പെടുത്തരുത്, അത് പഠിപ്പിച്ച ആളുടെ തകരാറല്ല, പഠിച്ചവരുടെ തകരാറായിരിക്കും. അപ്പൊ നാളെ ആരെങ്കിലും നിങ്ങളടുത്ത് നിങ്ങളെങ്ങനെയാണോ പഠിപ്പിച്ചു വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്റെ കുറ്റമുണ്ട്, പഠിച്ചതിന്റെ കുറ്റമാണ്. ഞാൻ പഠിപ്പിക്കുന്ന എന്താണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്, അതുകൊണ്ട് ഞാൻ ലൂസിന് മരുന്ന് കഴിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. അതുകൊണ്ട് എനിക്ക് നല്ല ബോധമുണ്ട് എന്താ പറയുന്നതെന്നുള്ളു. ഇത് കേട്ടിട്ട് പുറത്തിറങ്ങി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് ആരും പറയരുത്. അപ്പൊ ധൈര്യമായിട്ട് പറയണേ, ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, പഠിപ്പിച്ച എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, തിരിച്ചു പറയരുത്. കുറ്റം എന്റെ തലയിൽ കൊണ്ട് വയ്ക്കരുത്. ഇവിടെ പറയുന്നത്, ഇവിടുത്തെ വിഷയവാക്യം ഇതാണ്, പരാവിദ്യ അപരാവിദ്യയെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ആറാമത്തെ അധികരണമാണ് ഈ അധ്യായത്തിൽ. ഇതുവരെയുള്ള ഈ അധികരണങ്ങളുടെ ചർച്ച മനസ്സിലാകുമ്പോൾ നമുക്ക് പൊതുവെ അറിയാം ബ്രഹ്മസൂത്രത്തിന്റെ പോക്ക് ഇങ്ങനെയാണ്. എല്ലാ അധികരണങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഓരോ ഉപനിഷത്ത് വാക്യങ്ങൾ എടുക്കുന്നു, അത് ഏതെല്ലാം അർത്ഥങ്ങൾ ധരിക്കാം, അതിൽ ശരിയായ അർത്ഥം ഏതാണ്, അതടുത്ത് തർക്കഭാഗത്തിലേക്കൊന്നും വ്യത്യാസമില്ല. കുറച്ച് വ്യത്യാസം വരും, എന്നാലും കാര്യമായ വ്യത്യാസമുണ്ട്. ഇവിടെ എല്ലാം ഒരേ രീതി തന്നെയാണ്. എന്താണ് ഈ വാക്യത്തിന്റെ താല്പര്യം? അതിജീവനെ കുറിച്ചാണോ പറയുന്നത്, അതോ ഈശ്വരനെ കുറിച്ചാണോ? അത് ഉപാധിയോടുകൂടിയ ഈശ്വരനെ കുറിച്ച് പറയുന്നു, അതോ നിരുപാധികമായ ഈശ്വരനെ കുറിച്ച് പറയുന്നു? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഭാഷ്യകാരൻ പ്രഥമനെ കൊണ്ടുവരുന്നു പ്രധാനത്തെക്കുറിച്ച്, സാഖ്യന്മാർ. കാരണം സാഖ്യന്മാരുടെ ആണ് ഏറ്റവും പ്രാചീനന്മാരായ ദാർശനികന്മാർ. മറ്റുള്ള എല്ലാവരും അവരുടെ സിദ്ധാന്തത്തെ ആശ്രയിച്ചിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം അസമയം ഭാഷകാരൻ ഇനി താർക്കികന്മാരുടെയും മറ്റും ദർശനങ്ങൾ എടുത്തിട്ട് അതിനെല്ലാം വിചാരം ചെയ്യും. പക്ഷേ ഈ ഭാഗങ്ങളിൽ അവരെയൊന്നും പരാമർശിക്കുന്നുണ്ട്, അപൂർവമായിട്ടേ പരാമർശിക്കുന്നു. കൂടുതലും സാഖ്യന്മാർ പറയുന്ന പ്രധാനമാണ്. അപ്പൊ ഇവിടെ അതിനെ കുറിച്ചാണോ പറയുന്നത് എന്ന് വെച്ചാൽ, അതിന് അത്രമാത്രം പ്രചാരം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇത് പൊതുവെ ഭാഷകാരന്റെ കാലം 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് എന്നൊക്കെയാ പറയുന്നു. ആ കാലഘട്ടത്തിൽ ദാർശനികന്മാരുടെ ഇടയിൽ നടന്നിരുന്ന ആ ചർച്ച, അതിനു മുമ്പ് നടന്നിരുന്ന ചർച്ചകൾ, അതിനനുസരിച്ചിട്ടാണ് ഭാഷകാരൻ ഭാഷ എഴുതിയിരിക്കുന്നത്. എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞാണ് നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കുന്നതിന് ചിലപ്പോൾ കുറച്ച് വൈഷമ്യം വരും. ഒരു പ്രധാനം ഇതിനെക്കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു, അന്നതിനായിരുന്നു പ്രാധാന്യം. ഇതിനെല്ലാം കൂടി ചർച്ച ചെയ്തിട്ട് അവസാനം നിർണയം വരും, ആ ഇത് ഈശ്വരനെ കുറിച്ചാണ് അല്ലെങ്കിൽ നിരുപാധികമായ ബ്രഹ്മത്തെക്കുറിച്ചാണ്. ഇങ്ങനെ ബൃഹദാരണ്യമായാലും ശരി, ചാന്തോക്യമായാലും മുണ്ടകമായാലും കഠോപനിഷത്തായാലും എല്ലാ ഉപനിഷത്തുകളിലും ഏകമായ അദ്വയമായ തത്വത്തെ പ്രതിപാദിക്കുന്നു. ഇതാണ് ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നതിൻ്റെ ശൈലി. അത് ഭാഷ്യകാരൻ തന്നെ ഉപനിഷത്തിൽ വെളിപ്പെടുത്തിയാണ്, അതാത് ഭാഗങ്ങൾ. ഇതാണ് ഇനി മുമ്പോട്ട് വരുന്നിടത്ത് ഇത് തന്നെയാണ്. എല്ലാ ഉപനിഷത്തുകളിലും അത് പറയുന്നു ഭാഷ്യകാരൻ സമർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇപ്പം മുണ്ടക ഉപനിഷത്തെ എടുത്ത് ചർച്ച ചെയ്യുന്നു. തത്ര സംശയം, ഇവിടെയും മുമ്പ് സ്ഥലങ്ങളിൽ വന്നതുപോലെ തന്നെ സംശയം വരുന്നു. കിമയം അദൃശ്യത്വ അതിഗുണകോ ബോധയോനിഹി പ്രധാനം ശരീര അഹോസി പരമേശ്വര ഇതി. ഇവിടെ അദൃശ്യം, അഗ്രാഹ്യം, അഗോത്രം, അവർണം, അചക്ഷുശ്രോത്രം, തതപാണിപാദം എന്നെല്ലാം പറഞ്ഞത് അദൃശ്യത്യാദി ഗുണഭൂതയോനി, ഈ ഭൂതങ്ങളുടെ എല്ലാം കാരണം എന്ന് പറഞ്ഞത് പ്രധാനമാണോ ശബ്ദ ശാരീര ജീവനാണോ ആഹോസി പരമേശ്വരൻ വിധി. മുമ്പ് വന്ന പ്രകടനങ്ങളിലെല്ലാം ഇതുപോലെ തന്നെയാണ് വികല്പതും. തത്ര പ്രധാനം അചേതനം ഭൂതയോനിരുതി യുക്തം. അവിടെ പ്രധാനമാണ് അചേതനമായിരിക്കുന്ന, അതാണ് ഭൂതങ്ങൾക്ക് കാരണം, അതിനെയാണ് പറയുന്നത് എന്ന് പറയുന്നതാണ് യുക്തമായിരിക്കുന്നത്. അചേതനാനാമേവ തദ്ദൃഷ്ടാന്തത്വേന ഉപാദാന. എന്തുകൊണ്ട് ഇവിടെ പൂർവ്വപക്ഷി പറയുന്ന പ്രധാനത്തെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്? എന്തുകൊണ്ട് ജഡം ആയിരിക്കുന്ന വസ്തുക്കളെയാണ് ഇവിടെ അതിനെ ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രധാനം, ജഡമായ പ്രധാനം, അതാണ് സർവത്തിനും കാരണമായിരിക്കുന്ന ഈശ്വരനല്ല എന്നാണ്. എന്താണ് ദൃഷ്ടാന്തം? അത് പറയുന്നു, യഥോർണ നാഭി സൃജത്തെ ഗൃണത്തെ ച യഥാ പൃഥിവ്യാം ഔഷധേ സംഭവന്തി യഥാസതഃ പുരുഷാത് കേശലോമാനി തഥാക്ഷരാ സംഭവതീഹ വിശ്വം യഥോർണ നാഭിസൃജതേ ഗണ്ണത്തേ ച. എങ്ങനെയാണോ ചിലന്തി അതിൻ്റെ വലയെ നെയ്യുന്നത്, ആ വല നെയ്തതിനു ശേഷം എങ്ങനെയാണോ ആ വല അത് തിരിച്ചെടുക്കുന്നത് തന്നിലേക്ക് തന്നെ. യഥാ പൃഥിവ്യാം ഓഷധേ സംഭവന്തി, എങ്ങനെയാണോ പൃഥിവിയിൽ ചെടികൾ ഉണ്ടാകുന്നത് പിന്നീട് ആ ചെടികളെല്ലാം പൃഥിവിയിൽ തന്നെ ലയിക്കുന്നത്. യഥാ സതഹ പുരുഷ കേശലോമാനി, എങ്ങനെയാണോ ജീവനുള്ള പുരുഷനിൽ മനുഷ്യനിൽ മൃഗങ്ങളിലെല്ലാം കേശലോമങ്ങളെല്ലാം ഉണ്ടാകുന്നത് രോമങ്ങളുണ്ടാകുന്നത്, തഥാക്ഷര സംഭവതീഹ വിശ്വം, അതുപോലെ ഈ ജഗത്ത് അക്ഷരത്തിൽ നിന്ന് സംഭവിക്കുന്നു. ആ അക്ഷരം എന്താണ്? ജഡമാണ്. എന്തുകൊണ്ട് ഇവിടെ പുരുഷ ശരീരം അതിലാണ് രോമമുണ്ടാകുന്നത്, അത് ജഡമാണ്. പൃഥ്വി അത് ജഡമാണ്, അതിലാണ് വൃക്ഷങ്ങളുണ്ടാകുന്നത്. പൂർണ്ണനാഭി ശരീരം, ചിലന്തിയുടെ ശരീരം അത് ജഡമാണ്, അതിൽ നിന്നാണ് നൂലുണ്ടാകുന്നത്. അപ്പൊ ജഡത്തിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത്. അല്ല, ആരെങ്കിലും ചേതനൻ അല്ലെങ്കിൽ ചൈതന്യം ബോധം, അതിൽ നിന്ന് വൃക്ഷം ഉണ്ടാകുന്നു കണ്ടിട്ടുണ്ടോ? ചിലന്തി വല ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ടോ? രോമം ഉണ്ടാകുന്നു കണ്ടിട്ടുണ്ടോ? അതൊന്നുമില്ല. ഇപ്പൊ സൃഷ്ടി ജഡത്തിൽ നിന്നാണ് സ്പഷ്ടമാണ്. നാണ് പൂർണ്ണനാഭി പുരുഷ ചേതന വ്യൂഹ ദൃഷ്ടാന്തത്തിന് ഉപാത്തു പറയുന്നു എന്നാണ്. അല്ല, പൂർണ്ണനാഭി എന്ന് പറയുന്നത് അതിന്റെ ശരീരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ജീവനുള്ളതാണല്ലോ. പിന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞു സതഹ പുരുഷ, ജീവനുള്ള പുരുഷനിൽ നിന്ന്. മൃതശരീരത്തിൽ നിന്ന് ഒരിക്കലും രോമങ്ങൾ ഉണ്ടാകാറില്ല. അതുകൊണ്ട് ചേതനിൽ നിന്നാണോ ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ല, ജഡത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞാലോ? നഹി കേവലസ്യ ചേതനസ്യ തത്ര പുരുഷയോനിത്വം കേശലോമയോനിത്വം ജാസ്തി. അങ്ങനെയല്ല, ജഡത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, കേവലമായ ചേതനിൽ നിന്നല്ല. കേവല ചേതനിൽ നിന്നല്ല, ചേതന അധിഷ്ഠിതം ഹി അചേതനം പൂർണ്ണനാഭി ശരീരം സൂത്രസ്യോനിഹി പറയുന്നു. അവിടെ ചേതന ഉണ്ടായിരിക്കാം, പക്ഷെ ഉണ്ടെങ്കിലും അചേതനമായ, അതിന് വേണമെങ്കിൽ ചേതനാധിഷ്ഠിതമെന്ന് പറയാം, അചേതനമായ ജഡത്തിൽ നിന്നാണ് പൂർണ്ണനാഭി ശരീരത്തിൽ നിന്നാണ് ആ നൂലുണ്ടാകുന്നത്. സൂത്രസീവനി പുരുഷ ശരീരം ചേശ ലോമന എന്നാണ്, പുരുഷന്റെ ശരീരത്തിൽ നിന്നാണ് രോമങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജഡത്തിൽ നിന്നാണ് സൃഷ്ടി എന്നാണ്. മാത്രമല്ല അഭിച്ച പൂർവത്ര അധിഷ്ഠത്വാദി അഭിലാപ സംഭവേ വി ദുഷ്ടത്വാദി അഭിലാപ അസംഭവ എന്ന പ്രധാനം അഭിവൃതം പൂർവ അധികരണത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ എന്താണ്? അവിടെ അധിഷ്ഠം എന്ന് പറഞ്ഞു. അത് പ്രധാനത്തിന് യോജിക്കും, അധിഷ്ഠം എന്ന് പറയുന്നു. അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ ദുഷ്ടത്വാദി അഭിലാപാസം, ഇവിടെ ദുഷ്ടമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ദുഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ദുഷ്ടാവ് എന്ന്. അധിഷ്ഠാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. അധിഷ്ഠ എന്ന് പറയുമ്പോൾ അത് ദുഷ്ടാവല്ലല്ലോ പ്രധാനം. പൂർവത്തിൽ ദുഷ്ടാവെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ദുഷ്ടാവ് ഒരിക്കലും പ്രധാനമല്ല പുരുഷനാണ്. ഇവിടെ ദുഷ്ടാവിനെ കുറിച്ച് പറയുന്നില്ല. മുമ്പ് രണ്ടും പറഞ്ഞു, ദുഷ്ടാവും അധിഷ്ഠാവും എന്ന് പറഞ്ഞു. അധിഷ്ഠാവ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനത്തെ, കാരണം കാണാൻ കാണാത്തത്, കേൾക്കാത്തത്, മണക്കാത്തത്, രുചിക്കാത്തത്, ഇതെല്ലാം പ്രധാനത്തിന് യോജിക്കും. പക്ഷെ അവിടെ തന്നെ പറഞ്ഞു എന്താണ് ദുഷ്ടാവെന്നും പറഞ്ഞു, അത് പ്രധാനത്തിന് യോജിക്കത്തില്ല, പുരുഷനെ യോജിക്കും. ഇവിടെയാണെങ്കിൽ ദുഷ്ടാവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ചൈതന്യമല്ല പ്രധാനമാണ് ജഗത്തിന് കാരണം എന്നെടുക്ക. ഇവിടെ എന്താ പറഞ്ഞ? അദ്രേശ്യം എന്നല്ലേ പറഞ്ഞിരിക്കും. കണ്ണും മൂക്കമൊന്നും ഇല്ലാത്തത് അതങ്ങനെ ദുഷ്ടാവും, ചെവിയില്ലാത്തത്, കാണാത്തത്, കേൾക്കാത്തതോ ദുഷ്ടാവാകത്തില്ല, ജഡമായ പ്രധാനമാണ്. അപ്പോൾ പൂർവാധികരണവും ഇവിടവും തമ്മിൽ വ്യത്യാസമാണ്. പൂർവാധികരണത്തെ ദുഷ്ടാവെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമുണ്ട്, ഇവിടെ ദുഷ്ടാവെന്ന് പറയാത്തത് കൊണ്ട് അധിഷ്ഠാവെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രധാനമാണ് കാരണം എന്നാണ്. അല്ല വെറുതെ അങ്ങ് പറഞ്ഞാൽ ആ ഉപനിഷത്തിലെല്ലാം ബ്രഹ്മത്തെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തീരാവുന്നുള്ള പ്രശ്നമല്ല ഇവിടെ. കാരണം അത് ചോദ്യം വരും, എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? ഹേതുവോ അദൃശ്യത്വാദയോ ധർമ്മ പ്രധാനേ സംഭവം. ഇവിടെ അധിഷ്ഠാവ് എന്നും മറ്റും പറയുന്ന ധർമ്മങ്ങൾ പ്രധാനത്തിന് യോജിക്കും. പ്രധാനത്തിനാണിത് യോജിക്കുന്നത്. ഈശ്വരനല്ല എന്നുവെച്ചാൽ അത്ര വിരുദ്ധ്യമാണോ ധർമ്മ കശ്ചിത് അഭിലഭ്യത മുന്നധികരണത്തിനെ പോലെ ദുഷ്ടാവ് അധിഷ്ഠാവ് ശ്രോത അശ്രോത മന്ദ അമന്ദ വിജ്ഞാത അവിജ്ഞാത അവിടെ പരസ്പര വിരുദ്ധമായി പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു അവിടെ പറഞ്ഞത് പുരുഷനെ കുറിച്ചാണ്. പക്ഷെ ഇവിടെ അങ്ങനെ എന്താണ് വിരുദ്ധ ധർമ്മങ്ങളെ പറയുന്നുണ്ട്. ഇവിടെ ഒന്നേ പറഞ്ഞു അദ്രേശ്യം അഗ്രാഹ്യം അശ്രോത്രം. ആ ചേതന ധർമ്മങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. അചേതനമായ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ ശ്രുതി വാക്യങ്ങളിലൂടെ ഇങ്ങനെ വിചാരം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ശ്രുതിയിൽ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല മുഖ്യം. ഇവിടെ ഏതിനെയാണോ തത്വമായി പറയുന്നത് അതിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് അവനോട് മുഖ്യം. അവിടെ ഒരു ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞു, ഇവിടെ വേറൊരു ശ്രുതിയിൽ മറ്റൊന്ന് പറഞ്ഞു, അങ്ങനെയല്ല. ശ്രുതിയെ ആശ്രയിച്ചാണ് ഇവിടെ വിചാരമെങ്കിലും ശ്രുതി വെളിപ്പെടുത്തുന്ന ഒരു തത്വമുണ്ട്. ആ തത്വത്തിൽ ഏത് യോജിക്കുന്നു ഏത് യോജിക്കുന്നില്ല അതാണ് ആ തത്വത്തെ എങ്ങനെ ഗ്രഹിക്കണം, അതാണ് ഇവിടുത്തെ ചർച്ച. അതാണ് നചാത്ര വിരുദ്ധ്യമാനോ ധർമ്മ കശ്ചിത് അപലപ്യതേ. ഇവിടെ വിരുദ്ധ ധർമ്മങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ ജഡമായ പ്രധാനത്തെ കുറിച്ചാണ് പറയുന്നത്. സർവജ്ഞ സർവവിധി ത്യയം വാക്യശേഷം അച്ഛേദനെ പ്രധാനേനെ സംബോധി പറയുന്നു. ഇവിടെയുണ്ട് മുണ്ടകത്തിൽ അവസാനം പറയുന്നുള്ളതാണ് സർവജ്ഞ സർവവിദ്, സർവജ്ഞനും സർവവിദ്ധുമായിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവത്തെ സാമാന്യമായും വിശേഷമായും അറിയുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. സർവജ്ഞനെന്ന് സർവവിദ് എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം തന്നെ. രണ്ടും പറയുന്ന എന്താണ്? സർവജ്ഞത്വം മറ്റും മനുഷ്യനുണ്ടാകാം, ദേവന്മാർക്കുണ്ടാകാം, യോഗികൾക്കുണ്ടാവാം, പക്ഷേ സർവജ്ഞനും സർവവിദ്വമാകാം ഈശ്വരനെ പറ്റും. എന്നുവെച്ചാൽ സർവത്തെയും കുറിച്ചുള്ള സാമാന്യ ജ്ഞാനവും ഓരോന്നിനെയും സംബന്ധിച്ചുള്ള വിശേഷജ്ഞാനവും എന്താണ്? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്ന ഈശ്വരന് ഒരു പരമാണുവിന്റെ എന്തൊക്കെ രഹസ്യമുണ്ടോ അതും അറിയാം. അല്ലാതെ യോഗിയെപ്പോലെ ഭൂതവും ഭാവിയും ഭൂതത്തിലെയും ഭാവിയിലെയും കാര്യങ്ങൾ അറിയുക, അല്ലെങ്കിൽ ഒരാളുടെ മനസ്സ് അറിയുകയോ, അല്ലെങ്കിൽ ദേവതകളെപ്പോലെ അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ച് എന്തെങ്കിലും ജ്ഞാനം ഉണ്ടാകുകയോ അങ്ങനെയല്ല. ഈശ്വരന് വെളിപ്പെടാത്തതായിട്ടൊന്നുമില്ല വിശേഷജ്ഞാനം എന്ന് പറയുന്നതാണ്. ഒരു പരമാണുവിൽ എന്ത് രഹസ്യമുണ്ടോ അതെല്ലാം അറിയുന്നു. സർവജീവികളുടെയും കർമ്മങ്ങൾ, സർവജീവികളുടെയും ഫലം, അതിന് കാലപരിച്ഛേദം കൂടാതെ ഭൂതം വർത്തമാനം ഭാവി എന്നുള്ള കാലപരിച്ഛേദം കൂടാതെ അറിയാൻ പറ്റുന്നു. ഞാനിപ്പോൾ ഒരു സിദ്ധനാണെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന ഒരാളെ സംബന്ധിച്ച് നാളെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയെന്നിരിക്കും എൻ്റെ സിദ്ധിയും. പക്ഷെ ഇന്ന് വരെ ഇവിടെ ആരൊക്കെ ഇപ്പോൾ ആരൊക്കെ ഉണ്ടോ എല്ലാവരുടെയും നാളെ എനിക്കറിയാൻ പറ്റത്തില്ല. അതാണ് സർവവിശേഷം ഞാൻ ഒന്ന് പറയുന്നത്. എല്ലാവരുടെയും ഭൂതം എനിക്കറിയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇന്ന് വരെ ഇവിടെ എത്ര അനന്ത ജീവന്മാർ സംഭവിച്ചിട്ടുണ്ടോ ആ സർവജീവന്മാരുടെയും ഭൂതം, ഭാവി, അവരുടെ കർമ്മങ്ങൾ, ഫലങ്ങൾ, സർവ വിഷയങ്ങളെ കുറിച്ച് ഞാൻ, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് ഈശ്വരൻ സർവജ്ഞൻ സർവവിദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സാമാന്യമായും വിശേഷമായും അറിയുക, കാലദേശ പരിസ്ഥിതി കൂടാതെ അറിയുക. അല്ലെങ്കിൽ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കത്തില്ല, ജീവന്മാർക്ക് കർമ്മഫലങ്ങൾ ലഭിക്കത്തില്ല. അത് ഒന്നും വിതരണം ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ഒരാൾക്ക് മാത്രമേ കർമ്മഫലങ്ങളെ കൊടുക്കാൻ പറ്റൂ. ബന്ധമോക്ഷങ്ങളെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ നിലനിർത്താൻ കഴിയും. സർവ പ്രാണികളുടെയും, മനുഷ്യന്റെ മാത്രമല്ല, ഓരോ പ്രാണിയുടെയും കർമ്മഗതികൾ സദാ തെളിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതാത് പ്രാണികളുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലത്തെ കൊടുക്കാൻ പറ്റൂ. കാരണം ഒരാളുടെ കർമ്മവും വേറൊരാളുടെ കർമ്മവും തമ്മിലുള്ള ബന്ധം, ഒരാളുടെ കർമ്മഫലവും വേറൊരാളുടെ, ഇതെല്ലാം പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. കർമ്മവും കർമ്മഫലവും എഴുതി ചെയ്യാൻ തന്നെ പലപ്പോഴും പ്രയാസമാണ്. ഇതെല്ലാം സർവവിശേഷജ്ഞാനുള്ള ഈശ്വരനെ പറ്റൂ. അങ്ങനെയുള്ള ഒരു ഈശ്വരൻ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഇത്യം വാക്യശേഷം അചേതനെ പ്രധാനെ സംബോധി, ഒന്നും പ്രധാനത്തിന് യോജിക്കത്തില്ല. സിദ്ധാന്തി പറയുകയാണ്, കഥം പ്രധാനം ഭൂതയോനി, അതുകൊണ്ട് പ്രധാനത്തിന് ഭൂതയോനി, സർവ പ്രാണികൾക്കും കാരണം, സർവഭൂതങ്ങൾക്കും കാരണം എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ്. അപ്പൊ അതിനൊരു സമാനം പറയുന്നു, യയാതദക്ഷരം അധിഗമ്യതേ യത്തദദൃശ്യം ഇത്യക്ഷരശബ്ദേന അദൃശ്യത്യാദു ഗുണകം ഭൂതയോനിം. പറയുന്നു, ഭൂതയോനിയായിട്ട് പറയുന്ന പ്രധാനം തന്നെ. എന്തുകൊണ്ട്? ഏതെന്നുകൊണ്ടാണോ അക്ഷരത്തെ അറിയുന്നത്, അക്ഷരം അദൃശ്യമാണ് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഭൂതയോനി, ഭൂതങ്ങളുടെ എല്ലാം കാരണമായിരിക്കുന്നത് അദൃശ്യത്വാദി ഗുണങ്ങളോടുകൂടിയ ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് പുനരാന്തി അവസാനം പറയുന്നു, അക്ഷരാത് പരതത്പര. അവസാനം പറയുന്നുണ്ട് ആ പ്രധാനത്തിനും അപ്പുറമുള്ള ഒന്നിനെ കുറിച്ച്. പക്ഷെ ഇവിടെ ഭൂതയോനി എന്ന് പറയുന്നത് പ്രധാനമാണെന്നാണ്. തത്രയ പരോ അക്ഷരാശ്രിത സർവജ്ഞ സർവവിത് സംഭവിഷ്യതി. അതുകൊണ്ട് അക്ഷരമായിരിക്കുന്ന പ്രധാനത്തിനപ്പുറം ഇരിക്കുന്നതാണ് ഈശ്വരൻ. അതാണ് അക്ഷരാത് പരത, പരഹ, പരമായ അക്ഷരത്തിനും പരമുള്ളത്. അപ്പോൾ പരമായ അക്ഷരം എന്തായി? പ്രധാനമായി അതാണ് എല്ലാത്തിനും കാരണമായിരിക്കുന്നത്, ഈശ്വരനല്ല എന്നാണ്. അതുകൊണ്ട് പ്രധാനമേവത്വം അക്ഷരശബ്ദം നിർദ്ദിഷ്ടം ഭൂതയോനി. അതുകൊണ്ട് അക്ഷരശബ്ദം കൊണ്ട് ഇവിടെ നിർദ്ദേശിക്കുന്നത് പ്രധാനം തന്നെയാണ്, അതാണ് എല്ലാത്തിനും കാരണമായിരിക്കുന്നത്. യഥാർത്ഥ യോനി ശബ്ദവും നിമിത്തവാചി, യോനി എന്ന് വെച്ചാൽ കാരണമെന്നർത്ഥം. അതിന്റെ അർത്ഥം നിമിത്ത കാരണമെന്ന് എടുത്താലോ, തഥാ ശാരീരോപി ഭൂതയോനി സ്യാത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവനി എടുക്കാം കാരണമായിട്ട്. എന്തുകൊണ്ട്? ധർമ്മധർമ്മാഭ്യാം ഭൂതജാതസ്യപാർജന. എന്തുകൊണ്ട് ഈ സൃഷ്ടി ഇങ്ങനെ നടക്കുന്നതിന് ജീവന്മാരുടെ പുണ്യപാപങ്ങളും കാരണമാണ്. കാരണം ഈശ്വരൻ ജീവന്മാരുടെ പുണ്യപാപങ്ങൾക്കനുസരിച്ച് സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പൊ സൃഷ്ടിക്ക് ജീവനും നിമിത്തമാണ്, നിമിത്ത കാരണമാണ് തന്റെ പുണ്യപാപങ്ങളിലൂടെ. വേണമെങ്കിൽ സൃഷ്ടിക്ക് നിമിത്തമായി ജീവനെ എടുക്കാം, അല്ലെങ്കിൽ സൃഷ്ടിക്ക് കാരണമായി പ്രധാനത്തെ എടുക്കാം. ഈശ്വരൻ അവിടെ യോജിക്കത്തില്ല. സാറിന് പറയുന്ന പോലെ എന്താണ്? ഈശ്വരൻ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടു, പക്ഷേ സൃഷ്ടിക്ക് കാരണം പ്രകൃതിയാണ് എന്ന് ഭൗതികവാദി പറയുന്ന പോലെ. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഏവം പ്രാപ്തി അഭിധീയത, ഇവിടം പോലെ സിദ്ധാന്തം എന്താണ്? ഏവം അദൃശ്യത്വാദി ഗുണക ഭൂതയോനി സപരമേശ്വരേവ സന്യ. ഇവിടെ അദൃശ്യം, അദ്രേശ്യം, അഗ്രാഹ്യം, അഗോത്രം, അവർണം, ആ ചക്ഷുശ്രോത്രം എന്നെല്ലാം പറഞ്ഞത് അത് പരമേശ്വരനാണ്, ഭൂതയോനി. നാന്യ മറ്റൊരാളുമല്ല എന്നുവെച്ചാൽ, ശ്രുതിയിൽ നിന്ന് ഈശ്വരനെ തന്നെ ബോധിക്കണം. സൃഷ്ടിസ്ഥിതി സംഹാര കാരകനായിരിക്കുന്ന ഈശ്വരനെ കുറിച്ച് തന്നെ ബോധം, ശ്രുതിയിൽ നിന്ന് ഈശ്വര ബോധമാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ പ്രകൃതിയെക്കുറിച്ചോ ജീവനെ കുറിച്ചോ ഒന്നും ബോധിക്കേണ്ട കാര്യമില്ല. കഥം ഏത് അവഗമ്യതേ, എന്തുകൊണ്ട്? അതാണ് സൂത്രത്തിൽ അദൃശ്യത്വാദി ഗുണഗഹ. അതാണ് സൂത്രത്തിലെ ആദ്യത്തെ പദം, അദൃശ്യത്വാദി ഗുണങ്ങളോട് കൂടിയത്. ആ പദം കൂട്ടിച്ചേർത്തോണം എന്താണ്? ഈശ്വര. എന്തുകൊണ്ട്? ഹേത് പറയുന്നു, ധർമ്മോക്തേഹേ. ധർമ്മോക്തേഹേ എന്താണ്? പരമേശ്വര സിഹി ധർമ്മ ഹ ഉച്ചമാനോ ദൃശ്യതേ. പരമേശ്വരന്റെ ധർമ്മങ്ങളെയാണ് ഇവിടെ പറയുന്നത്, ഈശ്വരധർമ്മത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഈശ്വരനെയാണ് പറയുന്നത്. ഇവിടെ പരാവിദ്യയെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഈശ്വരനെ പറയുകയാണ്. ഈശ്വരന്റെ ധർമ്മങ്ങൾ പറയുന്നത് എന്താണ്? ഏ സർവജ്ഞ സർവവിത്ത്, സർവജ്ഞന സർവവിത്തുമായിരിക്കുന്നത്. അത് ഈശ്വരനാണത്, മനുഷ്യനല്ല, യോഗിയല്ല, ദേവന്മാരല്ല, പ്രധാനമല്ല, അത് ഈശ്വരൻ മാത്രമാണ്. നഹി പ്രധാനസ്യ അചേതനസ്യ ശാരീരസ്യവ ഉപാധി പരിച്ഛിന്ന ദൃഷ്ടേ സർവജ്ഞത്വ സർവവിത്വം വ സംഭവതി. നഹി പ്രധാനസ്യ അചേതനസ്യ, അചേതനായിരിക്കുന്ന പ്രധാനത്തിന് അല്ലെങ്കിൽ ശാരീരം, ഈ ജീവൻ ഉപാധി പരിച്ഛിന്നനായിരിക്കുന്ന, ഉപാധി പരിച്ഛിന്നമായ അറിവോടുകൂടിയിരിക്കുന്ന ജീവൻ. ഉപാധി എന്ന് പറയുന്ന എന്താണ്? ശരീരം. ഈശ്വരനെ സംബന്ധിച്ച് എന്താണ്? ഈശ്വരന് ശരീരമില്ല. അല്ലെങ്കിൽ ജഗത്ത് തന്നെ ഈശ്വരന്റെ ശരീരമായി സ്വീകരിക്കും. അല്ല, ജീവന്മാർക്കുള്ളതുപോലെ തന്നെ എനിക്കൊരു ശരീരം, നിനക്കൊരു ശരീരം, മറ്റൊരാളിനൊരു ശരീരം, അങ്ങനെയുള്ളൊരു ശരീരം ജീവനില്ല. ഈ ശരീരം എന്താ ചെയ്യുന്നത്? പരിച്ഛിന്ന ദൃഷ്ടേ, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ജ്ഞാനത്തിന് പരിമിതി ഉണ്ടാക്കുക, അതാണ് ഈ ശരീരത്തിന്റെ ജോലി. അതുകൊണ്ടാണ് ജീവന്മാർക്കോ അല്ലെങ്കിൽ ദേവന്മാർക്കോ യോഗികൾക്കോ ഒന്നും സർവജ്ഞത്വമില്ലാത്തത്. ഇക്കൂട്ടർ ആരായാലും ശരി, അവർക്കെല്ലാം എന്താണ്? ശരീരമുണ്ട്. ശരീരം വന്നു കഴിഞ്ഞോ, ഇനി ആ ശരീരം എത്ര ദിവ്യമായാലും ശരി, അത് പാഞ്ചഭൗതികമാണ്. ഇനി പറയാം, എന്റെ ശരീരം ഭൂത, ദേവന്മാർക്ക് പറയാം ഞങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് പോലെ സ്ഥൂല ശരീരമുണ്ട്. ഞങ്ങളുടെ ശരീരം സൂക്ഷ്മ ഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ സൂക്ഷ്മ ശരീരമാണ്. ആയിക്കോട്ടെ, എന്നാലും അത് പഞ്ചഭൂത കാര്യമാണ്. യോഗിക്ക് വേണമെങ്കിൽ പറയാം, എന്താണ്? മറ്റ് ജീവന്മാരുടെ ശരീരം പോലെയുള്ള എന്റെ ശരീരം, എന്തുകൊണ്ട്? എന്റെ ശരീരത്തെ ജരാനിരകളൊന്നും ബാധിക്കുന്നില്ല, രോഗം ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്റെ യോഗശക്തി കൊണ്ട് ഈ ശരീരത്തിന്റെ തന്നെ ഞാൻ രൂപാന്തരപ്പെടുത്തി. ഇതൊരു ദിവ്യ ശരീരമാണ്, തേജ ശരീരമാണെന്നെല്ലാം പറയാം. എന്ത് പറഞ്ഞാലും ശരി, ശരീരമുണ്ട് അവിടെ. ദേവനായാലും ശരി, യോഗിയായാലും ശരി, പിന്നെ മനുഷ്യന്റെ കാര്യമുണ്ട്. ശരീരമുണ്ടോ, അത് ദൃഷ്ടിക്ക് ജ്ഞാനത്തിന് പരിച്ഛേദമാണ്, പരിച്ഛത്തി ഉണ്ടാക്കും, പരിമിതി ഉണ്ടാക്കും. അതാണ് ഉപാധി പരിച്ഛിന്ന ദൃഷ്ടി എന്ന് പറയുന്നത്, ശരീര. ഇത് ശരീരമുള്ള എല്ലാവർക്കും ഇതൊരു പോരായ്മയാണ്. അവിടെ വരുമ്പോ എന്ത് പറയുന്നു? ഒരു യോഗി വരാം, രണ്ട് യോഗി വരാം, മൂന്ന് യോഗി വരാം. ദേവന്മാരാണെങ്കിൽ 33 കോടിയുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം എന്താണ്? ശരീരം കൊണ്ടുള്ള പരിമിതി വന്നതുകൊണ്ട് ഇവരുടെ എല്ലാം ജ്ഞാനത്തിന് പൂർണ്ണതയില്ല. ഇവർക്കൊരിക്കലും നമുക്ക് പറയാം സർവജ്ഞനാണെന്ന് പറയാം. എന്താണ്? ലൗകികമായ ജീവന്മാർക്കില്ലാത്തതുപോലെയുള്ള ജ്ഞാനം ഇവർക്കുണ്ട്. പക്ഷെ സർവവിധ രണ്ടും കൂടെ ചേർത്ത് പറയാൻ പറ്റില്ല. സർവസാമാന്യ സർവവിശേഷകമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകത്തില്ല. കാരണം ജ്ഞാനത്തിന് ഉപാധി പരിച്ഛേദമാകുന്നു, ഉപാധി പരിമിതിയെ സൃഷ്ടിക്കുന്നു. കാരണം എന്തുകൊണ്ട്? ഇത്തരം എങ്ങനെയാണോ സർവവ്യാപകമായിരിക്കുന്ന അഗ്നി, അഗ്നി ഏതുവരെ വ്യാപിച്ചിരിക്കുന്നു നമുക്കറിയാൻ പറ്റില്ല. സർവത്ര വ്യാപിച്ചിരിക്കുകയാണ്. അത് ആകാശത്തിലുണ്ട്, വായുവിലുണ്ട്, ജലത്തിലുണ്ട്, പൃഥ്വിയിലുണ്ട്. എന്നാലും അത് അതിൻ്റെ സ്വഭാവം എന്താണ്? സർവവ്യാപനശീലമാണ്. പക്ഷെ അതൊരു ഉപാധിയിലൂടെ പ്രകടമാകുമ്പോൾ അത് പരിമിതമായിപ്പോയി. വിറകിൽ ജ്വലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിന് ഉത്പത്തിയുണ്ട്, നാശമുണ്ട്. അവിടെ നമുക്കതിന്റെ ശക്തി അളക്കാം. ഇത് ഇത്രയേ ഉള്ളൂ ഈ അഗ്നി, ഇതിന് ഇത്രയേ ശേഷിയുള്ളൂ. എന്തുകൊണ്ട് അത് നമുക്ക് സർവവ്യാപകം എന്ന് പറയാൻ പറ്റില്ല? അതായത് ഈ വിറകിൽ ജ്വലിക്കുന്ന ഈ പ്രകാശം, ഇത് സർവവ്യാപകം എന്ന് പറയില്ല. വാസ്തവത്തിൽ അതിന്റെ സ്വരൂപ സർവവ്യാപകമാണ്. പക്ഷെ ഉപാധി വന്നു കഴിഞ്ഞോ സർവവ്യാപകമായിരിക്കുന്ന അതിന് പരിമിതി വരും. അതും പ്രപഞ്ചത്തിന്റെ നിയമം, ഈശ്വരന്റെ നിയമം എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ജ്ഞാനത്തിന് ഈശ്വരനൊരു നിയമം വച്ചു. ഏതെങ്കിലും ഒരു ശരീരമാകുന്ന ഉപാധിയിലൂടെ അത് പ്രകാശിക്കുകയാണെങ്കിൽ അത് പരിമിതമായി. അവിടെ രണ്ടും കൂടെ ചേർക്കാൻ പറ്റില്ല. സർവജ്ഞത്വം, സർവശക്തിത്വം. ഈശ്വരനാണെങ്കിലോ അശരീരിയായ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്റെ ശരീരം, നിന്റെ ശരീരം, അങ്ങനെ രണ്ടില്ല. അതുകൊണ്ടല്ലേ പറയുന്നത് ഈശ്വരൻ ഏകനാണ്. അപ്പൊ ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? നിരങ്കുശമാണ്. അതിന് ഒരു തടസ്സമുണ്ട്, ഉപാധിയില്ലാത്തതുണ്ട്. അത് വേറെടുത്ത് യോജിപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ശരീരസ്യ, ശരീരം എന്ന് പറയുമ്പോൾ എന്താണ്? ശരീരമായ ഉപാധിയോട് കൂടിയിരിക്കുന്ന ഏത് ജീവന്മാരും, അത് ജീവനോ യോഗിയോ ദേവതകളോ ആരും ആവാം, പരിച്ഛിന്ന ദൃഷ്ടേഹി, അവരുടെ ജ്ഞാനത്തിന് ശരീരമാകുന്ന ഉപാധി കൊണ്ട് അത് വന്നുകൊണ്ട് സർവജ്ഞത്വം, സർവവിത്വം വാ സംഭവതി. അത് സർവജ്ഞത്വം ഒന്നും സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ല. കാരണം സർവജ്ഞത്വം എന്ന് പറഞ്ഞാലും സർവവിഷയകമായ സാമാന്യ ജ്ഞാനം വേണം. അത് സാധ്യമാണ്, പൂർണ്ണമായി അത് സാധിക്കില്ല. ഇനി സർവവിത്വം എന്ന് പറയുന്നത് എന്താണ്? വിശേഷ വിഷയമായിട്ടുള്ള ജ്ഞാനം, ഓരോ അണുവിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം. ഇത് രണ്ടും സംഭവിക്കത്തില്ല. അത് നമ്മുടെ ബുദ്ധിക്ക് സർവവിഷയത്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് ശരീര പരിമിതി ഉള്ളിടത്ത് അത് പറ്റില്ല. അതുകൊണ്ടാണ് ഈശ്വരൻ പറയുന്നത് എന്താണ്? കണ്ണില്ലാതെ കാണുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു, നാക്കില്ലാതെ വചിക്കുന്നു എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. ഉപാധികളെ നിഷേധിക്കുകയാണ്. നന്നു അക്ഷര ശബ്ദ നിർദ്ദിഷ്ടാദ്ഭൂതയോനേ പരസ്യവ സർവജ്ഞത്വ സർവവിത്വം ചെന്നാ ഭൂതയോ വിഷയമിത്യുക്തം. പറയുന്നു അക്ഷരശബ്ദം കൊണ്ട് നിർദ്ദേശിച്ച എന്താണ് പ്രധാനത്തിന് ഇതൊന്നും യോജിക്കത്തില്ല. സർവജ്ഞത്വം സർവവിത്വം ചെന്ന ഭൂതയോനി വിഷയത്വം, അതൊന്നും എന്താണ് ഇത് പ്രധാനത്തെ സംബന്ധിച്ചല്ല. പിന്നെ എന്താണ് ആ പ്രധാനത്തിനപ്പുറം? അക്ഷരശബ്ദം നിർദ്ദിഷ്ടാദ്ഭൂതയോനേ പരസ്യം. ആ പ്രധാനത്തിനപ്പുറം ഒരാളുണ്ട്, പരൻ, പരമാത്മാ, പരമേശ്വരൻ. ആ പരമേശ്വരനിലാണ് സർവജ്ഞത്വവും സർവവിത്വവും എല്ലാം ഈശ്വരനിലാണ്. എന്താണ് ഈശ്വരന്റെ സ്വരൂപം എന്നുള്ളത് വ്യക്തമാക്കി തരികയാണ്. ഈശ്വരന് സമമായി, ഈശ്വരന് തുല്യമായി ഈശ്വരൻ മാത്രം. പരസ്യവത്തെ സർവജ്ഞത്വം സർവവിത്വം ച നഭൂതയോനി വിഷയത്വം, അതൊന്നും ഒരിക്കലും പ്രധാനത്തിനും മറ്റൊന്നിനും യോജിക്കത്തില്ല. അത്ര ഉച്ചതി. നൈവ സംഭവതി യത് കാരണം അക്ഷരാത് സംഭവതി വിശ്വമിതി പ്രകൃതം ഭൂതയോനിമിഹ ജായമാന പ്രകൃതിദേശ്യ നിർദ്ദിശ്യ അനന്തരമപി ജായമാന പ്രകൃതിത്വേനൈവ സർവജ്ഞ നിർദ്ദിശ്യതി യ സർവജ്ഞ സർവവിദ്യസ്യ ജ്ഞാനമയം തപ തസ്മാദേത ബ്രഹ്മ നാമ രൂപം അന്നം ച ജായതേ ഇതി തസ്മാ നിർദ്ദേശ സമ്യേന പ്രതിവിജ്ഞായമാനത്വ പ്രകൃതസ്യൈവ അക്ഷരസ്യ ഭൂതയോനേ സർവജ്ഞത്വ സർവവിത്വം ച ധർമ്മഘടക ഉച്ചതേ ഇതി ഗമ്യതേ. വീണ്ടും പറയുന്നു, അല്ല ഇത് എന്തെല്ലാം പ്രധാനത്തിന് യോജിക്കാം എന്നാണ്. എന്നുള്ളതിനെ നിഷേധിക്കുന്നു. അതെല്ലാം പരമാത്മാവിന് യോജിക്കത്തുള്ളൂ. പ്രകൃതിയിൽ നിന്ന് ഭിന്നമായി, അതായത് എന്തുകൊണ്ട് പ്രധാനത്തിൽ യോജിപ്പിച്ചുകൊണ്ട് പ്രധാനത്തെ പ്രകൃതിയെ തന്നെ എടുത്തുകൂടും? അതാണല്ലോ ഭൗതികവാദം എന്ന് പറയും. ജ്ഞാനവും എല്ലാം പ്രകൃതിയിൽ തന്നെയാണ്, പ്രകൃതിയിൽ നിന്നാണ് എല്ലാം സംഭവിക്കുന്നത്, സൃഷ്ടിയും പ്രകൃതിയിൽ നിന്നാണ്. അതിന് അപ്പുറ സർവജ്ഞനായ ഒരു ഈശ്വരൻ. അതുകൂടാതെ തന്നെ ഇതിനെല്ലാം സമാധാനം ഉണ്ടല്ലോ, അതിന് സമാധാനം പറയണം. യത് കാരണം അക്ഷരാ സംഭവതീഹ വിശ്വം, അവിടെ പറഞ്ഞിരിക്കുന്നു അക്ഷരത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഇത് പ്രകൃതം ഭൂതയോനിമിഹ ജായമാന പ്രകൃത്യേന നിർദ്ദേശ്യ. അപ്പോൾ ഇവിടുത്തെ സൃഷ്ടിയുടെ എല്ലാം കാരണമായി പ്രധാനത്തെ നിർദ്ദേശിച്ചിട്ട് അനന്തരം അഭ്യാതിന് ശേഷം ജായമാന പ്രകൃത്യേനൈവ സർവജ്ഞ നിർദ്ദേശ്യ. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു എന്താണ്, സൃഷ്ടിയുടെ ജായമാനമായിരിക്കുന്ന എന്തൊക്കെയാണ് ഇവിടെ സൃഷ്ടമായിരിക്കുന്നത്, അതിൻ്റെ എല്ലാം കാരണമായി സർവജ്ഞനെയും കാണിക്കുന്നുണ്ട്. യ സർവജ്ഞ സർവവിദ്യസ്യ ജ്ഞാനമയം തപ സത്തപസ്തപ്ത്വ പറയുന്നുണ്ട്. ഈശ്വരൻ തപം ചെയ്തു എന്ന് പറയുന്നു. ഈശ്വരൻ തപം ചെയ്തു എന്ന് പറയുമ്പോൾ ജീവന്മാർ ചെയ്യുന്ന പോലെ ചാന്ദ്രായണം കൃച്ഛ്രം തുടങ്ങിയ തപസ്സാണ്, അതൊന്നുമല്ല. സൃഷ്ടിക്ക് വേണ്ടി തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ തപസ്? ഈ സർവജ്ഞ സർവവിദ്യ ജ്ഞാനമയം തപ. ഈശ്വരന്റെ തപസ് എന്ന് പറയുന്നത് ജ്ഞാനമാണ്. സൃഷ്ടിക്ക് വേണ്ടിയുള്ള തപസ് എന്ന് പറയുന്നത് എന്താണ്? കേവലം സങ്കല്പം, അത്രയേ ഉള്ളൂ. ഈശ്വരനിൽ നിന്ന് സൃഷ്ടി എന്ന ഒരു സങ്കല്പം ഉണ്ടായി, ആ സങ്കല്പം തന്നെയാണ് സൃഷ്ടി. ആ രീതിയിലാണ് പറയുന്നത്, സ്വപ്നം പോലെ എന്ന് പറയുന്നു. സ്വപ്നത്തിലെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ആ സ്വപ്നത്തിൽ സ്വപ്നദൃഷ്ടാവിൽ ഉയർന്ന സങ്കല്പങ്ങളാണ്. അവിടെ വിശേഷിച്ചെന്താ? തപസ്. തപസ് എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും സിദ്ധിയെ ആർജിച്ച് ആ സിദ്ധിയിലൂടെ ഫലങ്ങളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തപസ്. ജീവന്മാർക്ക് അങ്ങനെ ഫലങ്ങളെ ഉണ്ടാക്കുന്നതിന് അണിമാതി ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തപസ് ചെയ്താലേ പറ്റൂ, ഒരുപാട് അഭ്യാസങ്ങൾ ചെയ്യണം. അപ്പൊ സിദ്ധിവിശേഷങ്ങൾ ഉണ്ടാകും തപസ്സിന്റെ ഫലം. ആ സിദ്ധിവിശേഷങ്ങൾ ഫലത്തെ കൊടുക്കും. വിശ്വാമിത്രനും മറ്റും പറയുന്നുണ്ട്, തപസ് ചെയ്ത് ഒരു ലോകത്തെ സൃഷ്ടിക്കുന്നതിന് തന്നെയുള്ള ശക്തി ആർജിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? സൃഷ്ടി വൈഭവം എന്ന് പറയുന്ന ഫലമുണ്ടായി. ഇതെല്ലാം ഈശ്വരന് ആവശ്യമുണ്ട്. ഈശ്വരന്റെ തപസ്സെന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനമയം. ജ്ഞാനം തന്നെയാണ് തപസ്സെന്ന് പറഞ്ഞ സങ്കല്പം. സ്വപ്നത്തിൽ എങ്ങനെയാണോ ജീവൻ കേവല സങ്കല്പം കൊണ്ട് ആനയും കുതിരയും എല്ലാം സൃഷ്ടി, സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ സങ്കല്പം തന്നെ സൃഷ്ടി, സങ്കല്പത്തിൽ നിന്ന് വേറെയില്ല സൃഷ്ടി എന്ന് പറയും. ആദ്യം സങ്കല്പിക്കുക, പിന്നീട് രണ്ടാമത് സൃഷ്ടി വരിക, അങ്ങനെയല്ല. സ്വപ്നത്തിൽ ആദ്യം ഞാൻ സങ്കല്പിച്ചു ആനയുണ്ടാകട്ടെ, അത് കഴിഞ്ഞ് ആനയുണ്ടായി, അങ്ങനെയല്ല. ഈശ്വരനെ കുറിച്ച് പറയുന്നില്ല. ഈശ്വരൻ ആദ്യം സങ്കല്പിച്ചു ഭൂമി ഉണ്ടാകട്ടെ. അപ്പൊ ഭൂമി ഉണ്ടായി. ഈശ്വരൻ ഒന്നാമത്തെ ദിവസം സൃഷ്ടിച്ചു ഭൂമി ഉണ്ടാവട്ടെ. രണ്ടാമത്തെ ദിവസം സൃഷ്ടിച്ചു ചന്ദ്രൻ ഉണ്ടാവട്ടെ. മൂന്നാമത്തെ ദിവസം സങ്കല്പിച്ചു സൂര്യൻ ഉണ്ടാവട്ടെ. ഇങ്ങനെയെന്നുള്ള സങ്കല്പങ്ങളല്ല, അതൊക്കെ വെറും പൊട്ടക്കഥകളാണ്. മറിച്ച് എന്താണ്? ഈശ്വരന്റെ ആ സങ്കല്പം അത് തന്നെ സൃഷ്ടി. ഏതുപോലെ സ്വപ്നം പോലെ, സ്വപ്നത്തിൽ ആന ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ചിട്ട് പിന്നെ ആന ഉണ്ടാകില്ല. സ്വപ്നത്തിലെ ആന എന്ന് പറയുന്നത് എന്താണ്? ആ സങ്കല്പം തന്നെ. ഈ സങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനമാണ്. അപ്പൊ സ്വപ്നജ്ഞാനമാണ് ആന, സ്വപ്നജ്ഞാനമാണ് കുതിര. ഇതുപോലെ, കാരണം ഈശ്വരൻ സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകണ്ടേ എങ്ങനെയാണ്? അതിനാണ് നമുക്ക് സ്വപ്നത്തെ തന്നിരിക്കുന്നത് ഈശ്വരൻ. സ്വപ്നത്തിലൂടെ നീ മനസ്സിലാക്കുക, ഇതുപോലെയാണ് സംഭവിക്കുന്നത്. അതിലൂടെ പ്രത്യേകം പറഞ്ഞു എന്താണ്? സങ്കല്പജ്ഞാനമാണ്. ഇതുകൊണ്ടാണ് അദ്വൈതത്തിൽ പലയിടത്തും പറയുന്നത് എന്താണ്? സൃഷ്ടി എന്ന് പറയുന്നത് സങ്കല്പമാണ്. പക്ഷെ നമ്മളവിടെ തെറ്റിദ്ധരിച്ചു എന്താണ് സങ്കല്പം എന്ന് പറഞ്ഞാൽ? ഞാനിവിടെ ഇരുന്നുകൊണ്ട് സങ്കല്പിച്ച സൃഷ്ടി സംഭവിക്കുന്നു, അതില്ല. ഞാൻ സങ്കല്പിച്ച സൃഷ്ടി സംഭവിക്കത്തില്ല. എനിക്ക് സങ്കല്പിക്കാനുള്ള ശേഷി, സങ്കല്പിച്ചാണ് സൃഷ്ടി സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഞാൻ സങ്കല്പിച്ച കൂടെ വരുമായിരുന്നു. കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഒന്നും നടക്കത്തില്ല. സങ്കല്പിച്ച് നടക്കത്തില്ല, മറ്റങ്ങനെയല്ല. സങ്കല്പം തന്നെ സൃഷ്ടി എന്ന് പറയും. സ്വപ്നം പോലെ. അതുകൊണ്ട് പറയുന്നു, അവിടെ തെറ്റിദ്ധാരണ വരുന്നതാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കും. ആത്മസങ്കല്പമാണ് സൃഷ്ടി. അപ്പോൾ താൻ ആത്മാവാണല്ലോ, താൻ സങ്കല്പിച്ച സൃഷ്ടി ഉണ്ടാവും, അതല്ല. പക്ഷെ ഈശ്വര സങ്കല്പം സൃഷ്ടി തന്നെ, അത് ഈശ്വര സങ്കല്പമാണ്. സ്വപ്നത്തിലത് സംഭവിക്കാം. സ്വപ്നത്തിൽ താൻ അത് തന്നെയായിരുന്നു. അവിടെ തൻ്റെ സങ്കല്പം തന്നെ സൃഷ്ടിയായി മാറും. അവിടെ ആ സങ്കല്പം അവസാനിക്കുന്നു, സൃഷ്ടി അവസാനിച്ചു. അതെടുത്തുകൊണ്ടാണ് പറയുന്നത് എന്താണ്? എല്ലാം ജ്ഞാനം തന്നെ, ചിത്താണ് സർവവും എന്ന് പറയുന്നു. അതിവിടെയും പറഞ്ഞിരിക്കുന്നു, ജ്ഞാനമയം തപഃ തസ്മാ. അതുകൊണ്ട് ഐശ്വരനിൽ നിന്ന് ഏത് ബ്രഹ്മ, ഇവിടെ ബ്രഹ്മ എന്ന് പറയുന്നത് കാര്യബ്രഹ്മത്തെ, ഹിരണ്യഗർഭനെ പറയുകയാണ്. ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം ഉണ്ടാകത്തില്ലല്ലോ. ഈശ്വരന്റെ സങ്കല്പമായി കാര്യബ്രഹ്മം പ്രകടമായി, പിന്നെ നാമം, രൂപം, അന്നം, ഈ കാണുന്ന ജഡപദാർത്ഥങ്ങൾ, നാമരൂപം പറയുന്ന സ്ഥൂലം, തതു അന്നം, ബ്രഹ്യാദി, നമ്മൾ ഭക്ഷിക്കുന്ന അന്നം, അതും പറയല്ല. എന്തൊക്കെയുണ്ടോ അതല്ല. അപ്പൊ അതിൽ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്നത് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. തുടർന്ന് വരുന്ന സൃഷ്ടിക്കും കാരണമായിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി സ്ഥൂലമായ നാമരൂപങ്ങൾ, പിന്നെ അവിടെ ഇതെല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ഭൂതങ്ങളും അന്നവും മറ്റുമെല്ലാം ഉണ്ടായി എന്ന് പറയുന്നു. തസ്മാ നിർദ്ദേശ സാമ്യേന പൃഥ്വിജ്ഞായമാനത്വ ഭൂതയോനി എന്ന് പറയുന്നുണ്ട്. സർവജ്ഞനും സർവവിദ്യത്വമായ ഈശ്വരന്റെ സങ്കല്പമാണ് സൃഷ്ടിയെന്നും പറയുന്നത്. രണ്ടും കൂടെ ചേർത്ത് നോക്കുമ്പോൾ എന്താണോ പ്രതിസൈവ അക്ഷരസ്യ ഭൂതയോനേ, അക്ഷരമാണ് പ്രധാനമല്ല, ഭൂതയോനിയായിരിക്കുന്നത്, അതാണ് സർവജ്ഞൻ, അതാണ് സർവവിത്ത്. അപ്പൊ ഇതെല്ലാം ഈശ്വരനിലാണ് യോജിക്കുന്നത്, പ്രധാനത്തിലല്ല. സർവജ്ഞത്വ സർവവിത്വം ച ധർമ്മ ഉച്ചതേ ഇതി ഗമ്യതേ. അതുകൊണ്ട് അക്ഷരാത് പരതഃ പരേത്യത്രാവി, അക്ഷരത്തിനും അപ്പുറം എന്ന് പറയുന്നിടത്ത് ന പ്രകൃതാദ്ഭുതയോനി രക്ഷതാത്പര കിഞ്ചിത് അഭിധീയത. അതുകൊണ്ട് പറയുന്ന എന്താണ്? പ്രധാനത്തിൽ നിന്ന് അപ്പുറം ഒരു ഈശ്വരനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഒരാൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾ വ്യാഖ്യാനത്തിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം. ഈ പറയുന്നതിനെ പ്രധാനത്തിന് യോജിപ്പിക്കാം, ഈശ്വരനെ യോജിപ്പിക്കാം. ഇപ്പം ഞങ്ങൾ ഇതിനെ പ്രധാനത്തിന് യോജിപ്പിച്ചിട്ട് സൃഷ്ടി കാരണം പ്രധാനമാണെന്ന് പറയുന്നു. അതാണ് മുഖ്യം, അല്ല ഈശ്വരനല്ല എന്നാണ്. അതിന് ഭാഷകാരൻ നിഷേധിക്കും. ഭാഷകാരൻ പറയുന്നത് അങ്ങനെയല്ല, പ്രധാനത്തിൽ ഇതിനെ യോജിപ്പിക്കാം, പക്ഷേ ഇതൊന്നും പ്രധാനത്തിന് പൂർണ്ണമായും യോജിക്കത്തില്ല. കാരണം പ്രധാനത്തെ ആരാണോ അംഗീകരിക്കുന്നത് അവരതിനെ ജഡമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ എങ്ങനെ ചൈതന്യം വരും, എങ്ങനെ സങ്കല്പം വരും? സങ്കല്പം സൃഷ്ടി എന്ന് പറയുമ്പോൾ അത് ഈശ്വരനെ സ്വീകരിക്കാൻ പറ്റും. അതിന് പ്രകൃതി സൃഷ്ടി എന്ന് പറയുന്ന പക്ഷത്തെ സ്വീകരിക്കാൻ കഴിയാത്ത പ്രകൃതി സൃഷ്ടി എന്ന് പറയുമ്പോൾ ഒരു കാര്യം സ്വീകരിക്കേണ്ടി വരും, പ്രകൃതിയിൽ നിന്നാണ് ജ്ഞാനമുണ്ടായത്. അപ്പൊ സൃഷ്ടിക്ക് കാരണം ജ്ഞാനമല്ല എന്ന് പറയേണ്ടി വരും. അതിനാണ് ഭാഷകാരൻ ഇവിടെ നിഷേധിക്കുന്നത്. സൃഷ്ടിയിൽ നിന്നല്ല ജ്ഞാനമുണ്ടായത്, ജ്ഞാനമാണ് സൃഷ്ടിക്ക് കാരണം. ഇവിടെ കാണുന്നു അങ്ങനെയാണ്. കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുന്നു, തന്റെ അറിവിനെ തുടർന്നാണ് അവിടെ സൃഷ്ടി സംഭവിക്കുന്നത്, അല്ല സൃഷ്ടിയിൽ നിന്ന് അവിടെ അറിവ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സൃഷ്ടിക്ക് കാരണമായി ജ്ഞാനത്തെ സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ജ്ഞാനത്തെ കാരണമായി എടുക്കണം. അപ്പം ജ്ഞാനമയമായ തപസ് കൂടിയ ഈശ്വരനാണ് സൃഷ്ടി കാരണം എന്ന് അവസാനം സിദ്ധാന്തമായി പറയും.